അതാണെന്റെ പ്രത്യേകത. അതായത് മനുഷ്യന്റെ അറിവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നു. കണ്ണ്, മൂക്ക്, നാക്ക് ഇതിലൂടെ പൊതുവേ ഇതിൻ്റെയൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് ഏകദേശം ഒരുപോലെയാണ്. ഒരുപോലെയാണ് എല്ലാത്തിൽ നിന്നും കിട്ടുന്ന അറിവ് എന്ന് വെച്ചാൽ കണ്ണ് രൂപത്തെ കാണുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. ആ സുഗന്ധം എല്ലാവർക്കും സുഗന്ധമാണെങ്കിൽ സുഗന്ധം തന്നെ, ദുർഗന്ധമാണെങ്കിൽ ദുർഗന്ധം തന്നെ. അങ്ങനെ തന്നെ എല്ലാവർക്കും ഒരു ഇന്ദ്രിയങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന അറിവ് നമ്മുടെ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളുടെ ഘടന ഒരുപോലെ ആയതുകൊണ്ട് അത് ഏകദേശം മിക്കവാറും ഒരുപോലെ ആയിരിക്കും. മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് വ്യത്യാസം വരും, മറ്റു പ്രാണികൾക്ക് വ്യത്യാസമാണ്. മനുഷ്യൻ കാണുന്ന ഇത്രയും നിറങ്ങൾ പട്ടിക്ക് കാണാൻ പറ്റില്ല, മറ്റു പല പ്രാണികളും കാണുന്ന നിറമല്ല നമ്മൾ കാണുന്നത്. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഈ അറിവിന് ഒരു പൊതു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഈ പുസ്തകം എടുത്തിട്ട് പറയുന്നു ഇതിൻ്റെ കവറ്, ഇത് വെളുത്ത കവറാണ്, ഈ പേര് വെളുത്ത കളറിൽ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതില്ലാത്ത എല്ലാവരും പറയും ഇത് വെളുപ്പാണെന്ന് പറയും, അസുഖം ഇല്ലെങ്കിൽ. അത് കണ്ണിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവ് പൊതുവെ അങ്ങനെയുണ്ട്. പക്ഷേ മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന അറിവുകളുണ്ട്, അതും ഒരുപോലെ ആയിരിക്കില്ല. മനസ്സിൽ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ മാനസികമായി ആന്തരികമായി നമുക്കൊരു അറിവുണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല, വ്യത്യസ്തമായിരിക്കും. കാരണം മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. മൈൻഡ് ഈസ് ആൻ ഇന്റേണൽ ഓർഗൻ, സോ ദി പെർസെപ്ഷൻ ഓഫ് ദി മൈൻഡ് മേ ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, നോട്ട് ലൈക്ക് എക്സ്റ്റേണൽ സെൻസറി ഓർഗൻസ്. ദി നോളേജ് വി ആർ അക്വയറിംഗ് ത്രൂ ദി എക്സ്റ്റേണൽ സെൻസറി ഓർഗൻസ് ആർ ആൾമോസ്റ്റ് സെയിം ഫോർ ഈച്ച് ആൻഡ് വെരി ഇൻഡിവിജ്വൽസ്. ഇൻ ദി കേസ് ഓഫ് ഇന്റേണൽ എക്സ്പീരിയൻസസ് നോട്ട് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് നോട്ട് സെയിം ഫോർ ആൾ. ഇൻ ദി സ്പിരിച്വൽ പ്രാക്ടീസസ് our all these practices are purely mental, because we are using our mind for observation or any other type of sadhanas. We are using our mind, or we can say our mind is working. There we get experience internally. So internal experiences, that is purely subjective. That experiences, because it is subjective, you cannot share it to others purely. That is impossible to share that knowledge. That is why we say that is an experience. Because that is subjective. So, as a result of our sadhanas, practices, we attain our entirely private experiences. That means finally you cannot explain to others as it is. That is the problem with our experiences. That is what I said. How you feel? So better use it kasarinjanate. Then what are you? So you sit here, then what is your view relating to this subject? Means about your inner experiences. For a same sadhana, we both are practicing same thing. Do you think we get internally same result or it may differ? That is my question. It will be totally different. Yes. Means both of us, our experiences. Yes. Just as the earth is far from the sky, as it is, our experience is far. Yes. I am asking about internal experience, not about the outer world experience. That is almost the same. Especially about the internal experiences as a result of your practices. We are following same guru, we are doing same exercises. Then my question is about the result. They asked me the question. So I am sharing that question with you. How can you say we are following same practice? Because, for example, the guru suggested both of us to just to observe the breathing. So we are doing same thing. We are observing, or we are trying to do that observation, because the teaching, preaching is same for us, both of us same. From the same person, we are listening to his lecture. And we are trying to do the same thing. We are trying to follow his instructions. So we can say both are same. Our practices are same. ആൾമോസ്റ്റ് നോട്ട് എക്സാക്ട്ലി ആൾമോസ്റ്റ് വി ആർ ഡൂയിങ് സെയിം. If we are doing same practice, then there will be the result same result, just as am I experiencing inside calmness? Am I experience inside decreasing the kama, krodha, lobha? Is these things is decreasing? How much decrease now? What I'm feeling now? If I'm feeling yes, today is the different from yesterday, little bit much now this it means we are going on the right path. If our detriment is progressing, it means we are not on the correct path. Our detriment is the result. What is the condition now? Our detriment. By this observation practice, whatever we are doing, the result will be starting period. Every deployment will progress, not decrease. So much progress, so much progress. And we feel now we are on the wrong path. No, not wrong path. It is the right path. Because this technique open all deployments. And we have to face these deployments. It is very hard to face deployments. We always fell down. But the Guru said, okay, you fell down, then again stand up and walk. Fell down, again stand up and walk. You carry on, continue, do this. Not go back, just go straight. So, by daily practice, we observe this. Yes, now I fell down. That time I feel so much unhappiness. Oh, my sila now broke. So that period is the very hard period. So we have to carry on this path of observation on the things surrounding us, inside us, everything observe. Not fear. It's very hard. So and we are practicing this, and the important part of this is renunciation. How much I have capacity to renounce this subject, that subject, that subject. So everything is same. My sitting position, my standing position, my working position, my living position, all the things is same something. This is the result. So so So nothing to say I am doing practice or not. Whatever is I am doing in the present, this is the result of my practice. The results are same or not? That they asked. Not same. Not same. Hmm. അപ്പോ ദേവന്താ പറയുന്നത് ഒരേ കാര്യം തന്നെ രണ്ടുപേര് ചെയ്ത അതിൻ്റെ ഫലം ഒരുപോലെ ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. ഇതൊക്കെ എന്താണ്? വ്യക്തിനിഷ്ഠമാണ്. ഈ അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് വ്യക്തിനിഷ്ഠമായിരിക്കും, ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ചതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ചായിരിക്കും, അത് വളരെ സ്പഷ്ടമാണ്. ആർക്കും അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള നിരീക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ ഒരു അനുഭവം ഉണ്ടാവും, വേറൊരാളുടെ മനസ്സിൽ വേറെ അനുഭവം ആയിരിക്കും ഉണ്ടാവും. കാരണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദി മെയിൻ റീസൺ ഫോർ ദാറ്റ്? യു സെഡ് നോട്ട് ബോത്ത് ആർ സെയിം. വൈ ഇറ്റ് ഈസ് സോ? ദി മെയിൻ റീസൺ ഫോർ ദാറ്റ്, വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? Our food sanskara is going on with karma sanskara. Food sanskara always forces us to do old work. Whatever old experience we have, we always do that. And present karma sanskara also is doing that. So Buddha say, don't make any new karma sanskara and carry on to finish your purva sanskara and carry on to not make any future karma sanskara. So always just try to finish your karma sanskara, not trap with any subject. The subject make again some sanskara, so these sanskara will become the cues to get again birth, again death, again birth, again death. So finish your all the karma sanskara. So karma sanskara both are, the karma sanskara is two type, positive karma sanskara, negative karma sanskara. So most of culture teach make positive karma sanskara. Different religion, they teach make positive karma sanskara, but Buddha teach not a positive nor a negative, no karma sanskara should be there. Then what kind of samskara should be there in the present life? So he gave that code disciplines. By following that code disciplines, we understand what to do, what not to do. So it is very easy to understand what to do, what not to do. Because we are living in the society, we have to do some work. So which work will be for me or which work will not be for me? So it is very important thing to understand, because whatever we are doing, we think it is good. It is mind is saying, yes, this is good. This punya sanskara I am doing, what is the problem by this punya karma sanskara? Of course, the punya karma sanskara is also will become the cues to get again birth. So be free from every punya sanskara, be free from every apunya sanskara. This is also same as to Hinduism teachings. Okay. This view same, almost the same. Yes, right. Hmm. 100% right. But we not follow these things. This is the must to follow. So. So according to Buddha's teachings, based on that, you believe in reincarnation, rebirth. Of course. Hmm. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും സാധനയ്ക്കനുസരിച്ച് അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പറയുന്നത് പൂർവ്വസംസ്കാരം. ഓരോരുത്തരുടെയും പൂർവ്വസംസ്കാരം, ഈ പൂർവ്വസംസ്കാരം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? പുനർജന്മത്തെ അംഗീകരിക്കുന്നുണ്ട്. പുനർജന്മത്തെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? അത് ബുദ്ധൻ ഉപദേശിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന പോലെ തന്നെ എന്താണ്, പുണ്യവും പാപവും ഒരുപോലെ കാണണം, അതൊക്കെ എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇതിൽ വരുന്ന ഒരു പ്രശ്നം, ഇപ്പൊ മനസ്സ് രണ്ടുപേരിങ്ങനെ അവരവരുടെ മനസ്സ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം രണ്ടു തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നു. അതിന് പറയുന്ന കാരണം പൂർവ്വസംസ്കാരമാണ്. അത് പൂർവ്വസംസ്കാരം ഒന്ന് അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? പുനർജന്മത്തെ അംഗീകരിക്കണം. അപ്പൊ പുനർജന്മം എന്ന് പറയുന്നത് കേവലം ഒരു വിശ്വാസമാണ്, ഒരു വിശ്വാസത്തെ അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം വരുന്നത്. അല്ല, ഇപ്പോ എന്തായാലും രണ്ടുപേരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും, എന്തെങ്കിലും ഇങ്ങനെയുള്ള മാനസികമായ സാധന ചെയ്തു കഴിഞ്ഞു അതിന് കാരണം അവരുടെ മനസ്സിന്റെ വ്യത്യാസമാണ്. ഇന്നത്തെ ആധുനികമായ ശാസ്ത്രമനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ വ്യത്യാസങ്ങളൊന്നും എന്താണോ പൂർവജന്മ സംസ്കാരം കൊണ്ടാണെന്ന് തെളിയിക്കപ്പെടാൻ പറ്റില്ല, അതൊന്നും തെളിയിച്ചിട്ടില്ല. പിന്നെ മനസ്സിലാകുന്ന എന്താണോ, ഓരോരുത്തരുടെയും മനസ്സിന്റെ ഘടനകൾ വ്യത്യാസമാണ്. അത് ശരിയാണ്, ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്ന അതാണ്. മനസ്സിന്റെ ഘടനകൾ വ്യത്യാസമായിരിക്കും. അപ്പോ ഈ മനസ്സിന്റെ ഘടന എന്തുകൊണ്ട് വ്യത്യാസമായിരിക്കുന്നു എന്നുള്ളതിന് പൂർണ്ണമായൊരു ഉത്തരം ഇന്നത്തെ സയൻസിനുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായൊരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ അതറിയാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പൊ പൂർവ്വ ജന്മത്തിന്റെ ഫലമായ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കേവലം ഒരു വിശ്വാസത്തെ സ്വീകരിക്കേണ്ടി വരും. അതാണ് ഇവർ പറയുന്നത്. അപ്പോ അവിടെ ഒരു ചോദ്യം വരുന്നത്, നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ അറിയില്ല എന്ന് അംഗീകരിക്കണോ, അതോ അതിനു പകരം നമ്മളൊരു വിശ്വാസത്തെ സംരക്ഷിക്കണോ എന്നുള്ളതാണ്. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്റെ മനസ്സ് മറ്റൊരാളുടെ മനസ്സിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് അതെനിക്കറിയത്തില്ല എന്നെനിക്ക് പറയാം, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാം. എന്താണോ എന്താ കാരണം മനസ്സ് വ്യത്യാസമായിരിക്കാൻ? പൂർവ്വജന്മ സംസ്കാരം. അതൊക്കെ വ്യക്തികളുടെ സ്വതന്ത്രമായ ഇതിൽപ്പെട്ടതാണ്. അതുകൊണ്ടിങ്ങനെ ഈ സാധനകളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യാസമായിരിക്കും എന്നുള്ളത് ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയി പോയി പോയി നമുക്ക് ഏതുവരെ നമ്മുടെ ഈ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമോ അതുവരെ ഇതെല്ലാം വ്യത്യാസപ്പെട്ട് തന്നെ ഇരിക്കും. അത് മാനസികമായോ ഏതോ ഒരു വലിയ നിലയിലെത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ എല്ലാവരും വ്യത്യസ്തമായി തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് ആത്യന്തികമായിരുമ്പോൾ അത് വ്യക്തിനിഷ്ഠമാണ്. അത് വ്യക്തിപരമായൊരു കാര്യമാണ്. അതിൽ വരുന്ന ഈ അനുഭവങ്ങൾ എല്ലാ കാര്യങ്ങളും അതിനാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ ഇതാണ്, നമ്മുടെ ആന്തരികമായ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധനം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഗുണം ചെയ്യും, വേറൊരാൾക്ക് അത് ഗുണം ചെയ്യുമെന്ന് യാതൊരു വേറൊരാൾക്ക് വേറൊന്നുകൊണ്ടായിരിക്കും മനസ്സിന് എന്തെങ്കിലും മാറ്റം വരും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്നും ആർക്കും നിർദ്ദേശിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ മനസ്സിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. പിന്നെ അതിൻ്റെ തിയറി പറയുമ്പോൾ ഓരോരുത്തരും അവരവർ പഠിച്ചിരിക്കുന്ന പറയും, അവരവർ മനസ്സിലാക്കിയിരിക്കുന്ന പറയും. അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പഠിച്ചിരിക്കുന്ന തിയറികൾ പറയും. അതെല്ലാം എന്താണ്, ബുദ്ധൻ്റെ വാക്കിനെ പിന്തുടരുന്നു വരുന്ന വ്യാഖ്യാനങ്ങളാണ്. ബുദ്ധൻ്റെ വാക്കെന്ന് പറയാനും പറ്റില്ല, അവിടെയും വ്യാഖ്യാനങ്ങളാണ്. ഇപ്പോൾ മഹായാനക്കാർ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കും, ഭീനയാനക്കാർ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കും, ഇതിൽ ആചാര്യന്മാർ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കും. അവരവരുടെ വ്യാഖ്യാനങ്ങളാണ്. ഇനി വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിക്കുന്നവരുടെ പ്രത്യേകതയാണ്. ഞാനിപ്പോൾ അവിടെ ഇരുന്നത് വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളിലെന്താ സംഭവിക്കുന്നത്? നിങ്ങളോരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ ഗ്രഹിക്കും. ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഒരാൾ ഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല, വേറൊരാൾ ഗ്രഹിക്കും, അവിടെയും വ്യത്യാസം വരും. അപ്പം ബുദ്ധനെന്ന് ഉപദേശിച്ചു, ശിഷ്യന്മാർ വ്യാഖ്യാനിക്കുന്നു, വ്യാഖ്യാനം കേൾക്കുന്നവർ അവരവരുടേതായ രീതി ഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ആത്യന്തികമായി ഇതൊക്കെ എങ്ങനെ വരുന്നു? ഇതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ, ഓരോ വ്യക്തികളിലും ഓരോ പോലെ ആയിരിക്കും. When he become enlightened, then he set past the line. What he said? Pachya, pachya, sankhara. Sankhara, pachya, vinyana. Vinyana, pachya, bhav. Bhav, pachya, jati. Jati, pachya, jaramalam. Dukkha, pachya. ജാതി പച്ചയ ജരാമരണം ദുഃഖ ദോ മനസ്സുപായാസം. Finish. He attained Nirvana. Yeah. So all over these practices, sadhanas, and our experiences, means the results of our sadhanas are purely subjective. Means not same for all. If so, what about the final nirvana? That nirvana also same for all, or that we are calling that is nirvana because we are feeling inside so much pain. But final things is that is not nirvana, that are the ischas, as the Buddha explains about these all the things. When we get this type of peace inside, that means I reach this ischas. And when I get this, that type of peace inside, means I get this ischas. So he explained the ischas, ischas itself, and ultimate what is the nirvana. Nirvana. Explained. Yeah. So, most of the sannyasi, rishi, when we reach this type of stage, and at that time we feel inside so much peace, so much calm, so much vritti siddhi, then we just now, I become enlightened. Now I have no birth again, or death. But these are not the enlightenment. many things happened in the past. The Buddha explained these things. You see, you get ahankara by this type of inside developments. So, Mahabrahma, the most of Mahabrahma is also thinking, I'm enlightened. But he's not enlightened. It is very hard to reach that stage. Final, you mean the final stage? No, so Nirvana is the final stage. We have to be free from all the subjects. Whatever subject is going on in present time with us, we have to be free from that thing. So because these subjects have done by us in the past also. And we are doing again and again these subjects. We are thinking, I am doing something new to do, nothing is new. We are again and again doing same things. But we forget. We not realize that things. So the Nirvana is same for all. All aspirants, the final stage is same. Is it same? Yes. Result will be the same, but after getting result, the expression will be not same. Expression will be different. So, in the time of Buddha, some people become silent after getting Nirvana. Some people are still doing some work. Some people are still helping to society. Some people are living now still in seclusion place. Different type of people, different type expression is coming. So, when one person attains Nirvana, and after Nirvana, when he explains about Nirvana, all of their explanations are same, or that also different? The explanations about Nirvana, all are same or different? As the Buddha said, the explanation will be the same. Oh. It will not be that different. Then explanation is an expression. Yeah. So expression, that means expressions are same. Expression will be not same, because he is expressing something and you are understanding something. He is expressing something. Why? Because he wants to make you understand something from your mind. So he is expressing different. So expressions are not same. അതാണ് അടുത്ത പ്രശ്നം. ഇവർ പറയുന്നത് എന്താണ്? അങ്ങനെ സാധകൻ അവസാനം ഒരു നിർവ്വാണത്തെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നിർവ്വാണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ പക്ഷേ നിർവ്വാണത്തെക്കുറിച്ച് അവർ പറയുന്നത് പലതരത്തിലായിരിക്കും. ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിർവ്വാണത്തെക്കുറിച്ച് പലരും എല്ലാവരും ഒരുപോലെ പറഞ്ഞു കൊടുക്കത്തില്ല, പലതരത്തിലായിരിക്കും. അപ്പോൾ നിർവ്വാണം എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്, പക്ഷേ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പലരും പലതരത്തിലാണെന്നാണ്. അത് മാത്രമല്ല, ഇനി മനസ്സിലാക്കുന്നതും പലതരത്തിലാണെന്നാണ്. അപ്പോൾ ഇതിലൊരു അനിശ്ചിതത്വം എപ്പോഴും ഉണ്ടാവും. കാരണം 10 പേര് നിർവ്വാണത്തെ പ്രാപിച്ചു. നിർവ്വാണം എന്താണെന്ന് 10 പേര് 10 തരത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ എന്നാൽ അവരുടെ നിർവ്വാണം ഒന്നാണ്. ഇത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഭൗതികമായ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിപ്പോൾ, നിങ്ങൾ 10 പേര് ഹിമാലയത്തിൽ പോയി, 10 പേര് ഹിമാലയത്തിൽ പോയി കണ്ടിട്ട് ഹിമാലയത്തെക്കുറിച്ച് ബുക്ക് എഴുതിയ അത് 10 തരത്തിലായിരിക്കും. ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അത് തന്നെയാണ്. പക്ഷേ നിർവാണം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അന്തിമമായ ഒന്നാണ്. അതിനപ്പുറം ഇനി അറിയാനോ ചെയ്യാനോ ഒന്നുമില്ല. അതാണ് ലാസ്റ്റ്. അപ്പോൾ അതിൽ പല രൂപം വരാൻ പാടില്ല. ഹിമാലയത്തെ എന്തുകൊണ്ടാണ്? ഹിമാലയത്തിന് പല ഭാവങ്ങളുണ്ട്. ഒരാൾ ഒരു ഭാഗത്ത് കാണും, വേറൊരു ഭാഗത്ത് കാണത്തില്ല. ഭൗതികമായ വസ്തുവായതുകൊണ്ട് നിർവാണം എന്ന് പറയുന്നത് അങ്ങനെ പല ഭാവങ്ങളുള്ള അല്ല. ആണെങ്കിൽ വീണ്ടും അതിനപ്പുറം പോകേണ്ടി വരും. ഇപ്പം നിർവാണത്തെ എത്തിച്ചേർന്നതിന് ശേഷം ഒരാൾ വന്ന് ഒരു തരത്തിലും ഒരാൾ വേറൊരു തരത്തിലും പറയണമെങ്കിൽ കേൾക്കുന്നവർക്ക് സംശയം തോന്നും, ഇതിലേതാണ് ശരിയായ നിർവാണം? അങ്ങനെ പറയുമെന്നാണ് പുള്ളി പറയുന്നത്. ഇതിലേതാ ശരിയായ നിർവാണം? കാരണം നിർവാണത്തിന് ഇപ്പോൾ അപ്പുറമൊന്നും ഇനി അറിയാനുമില്ല, പറയാനുമില്ല. അല്ല, ശൂന്യം എന്ന് പറഞ്ഞാൽ ജിഷ്യം ചോദിക്കുക, അതൊന്ന് വ്യാഖ്യാനിക്കാൻ പറയും. ശൂന്യം എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാകണ്ടേ? ഒരാൾ കേൾക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ശൂന്യത്തിന്റെ വിശദീകരണം എന്താണെന്ന് ചോദിക്കും. കാരണം അയാൾക്ക് ശൂന്യം എന്താണെന്ന് അറിയണം. ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് കേട്ടു എന്ന് വിചാരിച്ച ഒരാളുടെ ജിജ്ഞാസ അവിടെ ശമിക്കില്ല. അപ്പൊ ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ജിജ്ഞാസ വിശദീകരിക്കും. വിശദീകരിക്കുമ്പം എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വിശദീകരണമില്ല. അങ്ങനെ വരുമ്പോൾ ഭൗതികമായ ഏതൊരു വസ്തുവിനെ കുറിച്ചും പറയുന്ന പോലെ ഉള്ളൂ എന്ന് വരും. അപ്പോൾ നിർവാണത്തിൽ എന്താ അപ്പോൾ സവിശേഷത എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ചിലര് പറയുന്നത് ചിലര് മൗനമായിരിക്കും, ഒന്നും പറയത്തില്ല. നിർവാണത്തിന് ശേഷം ഒന്നും പറയുന്നില്ല, മൗനം. ഇപ്പോൾ മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനം വിദ്വാനുഭൂഷണമെന്ന് പറയാറില്ലേ. അപ്പോൾ നിർവാണത്തെ പ്രാപിച്ചവനും മൗനമായിരിക്കാം, നിർവാണത്തെ പ്രാപിക്കാത്തവനും എന്ത് ചെയ്യാം? മൗനമായിരിക്കാം. കാരണം ഒരാൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് ഉത്തരം പറയാൻ അറിയില്ല എങ്കിൽ ഞാൻ മൗനമായിരിക്കും. അറിഞ്ഞിട്ടും പറയാതിരിക്കാം, അത് മറ്റൊരു കാര്യം. അറിയാതെയും മൗനമായിരിക്കാം. അപ്പോൾ മൗനം എന്ന് പറയുന്നത് മറുപടിയല്ല. പിന്നെ അവിടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം വരും. എന്താണ്? നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നു, ഞാൻ മൗനമായിരിക്കുന്നു. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ധാരണയുണ്ട്. എന്താണ്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് അറിയാം എന്നൊരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എൻ്റെ മൗനത്തെ വ്യാഖ്യാനിക്കും. എന്താണ്? എല്ലാം അറിയാം, എന്നാലും ഒന്നും മിണ്ടുന്നില്ല, ആള് വേന്ദ്രനാണ് എന്ന് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ചിലപ്പോൾ ഞാൻ അറിയാമായിരുന്നു എന്തുകൊണ്ടായിരിക്കും, അറിയാത്തോണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും എനിക്ക്. അപ്പം മൗനം എന്ന് പറയുന്നത് ഒരു സമാധാനമല്ല. മറ്റുള്ളവർ വ്യാഖ്യാനിച്ച് പാടുപെടുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്? ആത്യന്തികമായി ഇതെല്ലാ കാര്യങ്ങളും എന്താണ്? വ്യക്തിനിഷ്ഠമാണ്. ഒരാളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടാകാം. മറ്റൊരാൾക്കില്ലാത്ത പോലെ ആവണമല്ലോ, ഒരാൾക്കുള്ളതുപോലെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അത് ആ വ്യക്തിയെ സംബന്ധിച്ചെന്നേ പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറയുന്നതനുസരിച്ചും ഇദ്ദേഹം പറയുന്ന ഇതാണ്. നിർവ്വഹണം എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷെ പറയുന്ന പല തരത്തിലായിരിക്കും. അപ്പോൾ ഒന്നിനെ പലതായി എന്തിനു പറയുന്നു എന്നുള്ളത് വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു ഇനി അങ്ങനെ ചോദിച്ചാൽ നിർവ്വാണം ഒന്നാണ്, പക്ഷെ പലരും പലതരത്തിൽ പറയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഉത്തരവേ നമുക്ക് പറയാനുള്ളൂ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെ പലരുടെയും മനസ്സ് പലതായതുകൊണ്ട്, ഓരോരുത്തരുടെയും മനസ്സ് ഓരോ തരത്തിലാണ്. അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സുപയോഗിച്ച് പറയും, വേറെ ആൾ അയാളുടെ മനസ്സുപയോഗിച്ച് പറയും. അപ്പോൾ മനസ്സുപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ മനസ്സുപയോഗിച്ചാണ് നിർവ്വാണത്തെ എത്തിയതും അറിഞ്ഞെന്ന് പറയുന്നതും സാക്ഷാത്കരിച്ചെന്ന് പറയുന്നതും എല്ലാം എന്താണ്, മനസ്സിനനുസരിച്ചിട്ടാണ്. അപ്പോൾ മനസ്സിനവിടെ ഒരു വലിയ പ്രാധാന്യം വരും. മനസ്സിനപ്പുറമാണ് നിർവ്വാണമെന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ ആ നിർവ്വാണത്തിൽ മനസ്സിനപ്പുറമുള്ളതിനെ പ്രാപിക്കാൻ എന്തിനാണ് ഉപയോഗിച്ചത്? മനസ്സിനെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിനാണ് പ്രാധാന്യം വരുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതുകൊണ്ടാണ് ഈ എന്താണ് അദ്വൈതത്തിനും മറ്റും പറയും ഈ മനസ്സ് തന്നെയാണ് ബ്രഹ്മം, പ്രശ്നം തീർന്നുണ്ട് അങ്ങനെ പറയും. Do you consider in your tradition the mind itself is nirvana? Mind means vijnanam. Do you consider like that? Vijnanam itself is nothing other than that, the nirvana. Because in our philosophy, Advaita, many places they say mind itself is Brahma. Instead of nirvanam, here we use the word Brahma. So the mind itself is Brahma. So like that, any idea is there about the mind or vijnanam? Mind's vijnanam. Mind's vijnanam. So mind is not vijnanam. Mind's vijnanam is going on. Minds is working in their own vijnana. You mean the alaya vijnana? Alaya vijnana in the Buddha philosophy? In Buddhist philosophy, they say about two types of vijnana. One is alaya vijnana, other one is pravritti vijnana. That is in the vijnanavada. യോഗാചാര വിജ്ഞാനവാദം. ഓക്കെ, ലീവ് ഇറ്റ്. സോ ദി മൈൻഡ്സ് വിജ്ഞാന, യൂസ് എ മൈൻഡ്സ് വിജ്ഞാന. സോ മൈൻഡ് ഈസ് ഡിഫറെൻ്റ് ഫ്രം വിജ്ഞാന. ഡു യു തിങ്ക് സോ? സോ വിജ്ഞാന Abhidhamma Sutra, and he never said this Abhidhamma Sutra to anyone. He said only one person. He said to only one person, Sariputra, who was his right hand. Because no one have capacity to understand this sutra. It is very deep, very deep. So in the institution nowadays is going on, there is very knowledgeable students, very very knowledgeable students who can explain everything in Abhidhamma Sutra. They have read all the things, they have learned all the things, but when we see to that person, they have so much knowledge, but their eyes is running here and there, their mind is running here and there, they have so much knowledge, but inside not that experience. So it is very hard to understand the Abhidhamma. So Abhidhamma, if someone will understand, then he will be free from all the things. So that is very, you mean that is very complicated subject. This is very complicated subject in the last of the teacher. അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ വിശദമായിട്ടൊക്കെ ചോദിച്ചാലേ പുള്ളിക്ക് അതൊന്നും വിശദീകരിക്കാൻ പറ്റത്തില്ല. So teacher, they take every day one subject about the mind. One day this subject, they will finish. Mind is working this. Now, the second day, this thought, how this thought progress after this thought, which thought will miss, then what thought will miss, everything they will explain second day, then third day, after that thought, what thought, what thought, what thought. Seventh day, eighth day finish, you will understand, but after eighth day, it is the above things, whatever they are teaching cannot understand, much, much thoughts they are. Complications will come. They are everything they are explaining. Still people are studying that. In institution it is very interesting subject. Grahastha, sannyasi, everyone learn this. They have so much knowledge about it, but they have not knowledge inside. Means they are not practicing anything. അപ്പോ ഇത് ഇതാണ് നമ്മള് അങ്ങനെ ഒരു താത്വികമായൊരു വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാല് പറയുന്നത് അതങ്ങനെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, പിന്നെ എന്ത് ചെയ്യണം, അനുഭവിക്കണമെന്ന് പറയും. അപ്പൊ അനുഭവത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അനുഭവത്തെ പറയാൻ പറ്റില്ല എന്ന് പറയും. ഇപ്പൊ രണ്ടു തരത്തിലായാലും എന്താണോ ഇവരിലിരിക്കുന്ന ഇവർ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ അറിവോ എന്തെങ്കിലും ഒന്നും വേറൊരാൾക്ക് ശരിയായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എന്താണോ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇവർ പറയും. ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ഒരാൾക്കാരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ അടുത്ത് അതിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാർ, സാധാരണ മനുഷ്യർ. അവരടുത്ത് ഇവർക്കിത് വിശദീകരിക്കാൻ പറയും, കാരണം അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാണെങ്കിൽ ഈ അറിഞ്ഞതിൽ നിന്നുകൊണ്ട് അവർക്കൊരു അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ അനുഭവമാണ് എന്ന് പറയുമ്പോൾ അവർ അവർക്ക് അനുഭവമില്ല, എനിക്ക് അനുഭവമുണ്ട്, ശരി എൻ്റെ അനുഭവമാണെന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം തീർന്നു. അപ്പോൾ അവിടെ കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ, അത് മനസ്സിലാക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന ആളെന്തോ ഒരു വലിയ ആളാണ്, ഇയാൾക്കെന്തോ ചില വലിയ അനുഭവങ്ങളുണ്ടെന്നുള്ള ഒരു ധാരണയും നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഒന്നും പറയാതിരുന്നാലും മിണ്ടാതിരുന്നാലും ഇത് തന്നെയായിരിക്കും മറ്റുള്ളവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നുള്ളതേ ഉള്ളൂ എന്താണെന്നുള്ളത്. ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ യുവർ എക്സ്പ്ലനേഷൻസ്.